സൂത്രം അധികരണം 11 സൂത്രം 31 ജീവ മുഖ്യപ്രാണലിംഗാത് നേതി ചേത് ന ഉപാസ ത്രൈവിധ്യ ആശ്രിതത്വാത് ഇഹ തത് യോഗാത്. അത് സൂത്രം മുഴുവനൂടെ വിശദീകരിച്ചു കഴിഞ്ഞു. അതിനാശ്രതത്വാദെന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ ഇപ്പൊ വിശദീകരിച്ചു കഴിഞ്ഞത്. അതുകഴിഞ്ഞ് മുമ്പ് പറഞ്ഞ ഇവിടെ ബ്രഹ്മത്തെ അല്ല ആഗ്രഹിക്കേണ്ടത്, പ്രാണനെയാണ്, ജീവനെയാണ് എന്നെല്ലാം പറഞ്ഞ പക്ഷങ്ങളെ നിഷേധിക്കുന്നു. ശ്രുതിയിൽ ബ്രഹ്മത്തെയാണ് ഗ്രഹിക്കേണ്ടത്. ഇവിടെ ജ്ഞേയമായ ബ്രഹ്മം, ബ്രഹ്മയുടെ ജ്ഞേയമാണ് ബ്രഹ്മം, അറിയേണ്ടതാണ്. എന്നുള്ള കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത് പിന്നെ വാചം വിജിജ്ഞാസീത വത്താനം വിദ്യാദി ഇത്യാദി ജീവലിംഗം ദർശിതം തദ്വിന്ന ബ്രഹ്മപക്ഷം നിവാരണി. ഇവിടെ അങ്ങനെ പറയുന്നുണ്ട്, വക്താരം വിദ്യ, വക്താവിനെ അറിയണം. വക്താവ് എന്ന് പറയുന്നത് വചിക്കുന്നവൻ. ആരാ വചിക്കുന്നത്? ബ്രഹ്മത്തിനും വചിക്കാൻ കഴിയും. വചിക്കുക പറയുക കഴിയത്തില്ലല്ലോ. പറയുന്നൊക്കെ ഈ ശരീരസ്ഥിതനായിരിക്കുന്ന ജീവനാണ് പറയുന്നത്. ആ ജീവനെയാണ് ഗ്രഹിക്കേണ്ടത്. അതിനുള്ള ലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദം, വക്താരം തുടങ്ങിയ ശബ്ദങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ബ്രഹ്മത്തെ അല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആ ജീവനെന്ന് പറയുമ്പോൾ അവിടെ ദേവതയായി ഇന്ദ്രനായി, അങ്ങനെ ഇന്ദ്രനെയാണ് ഇവിടെ ധരിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ഇവിടെ സമാധാനം പറയുന്നു. ന ബ്രഹ്മപക്ഷം നിവാരേതി എന്ന് പറയുന്നുകൊണ്ടും ബ്രഹ്മത്തെയാണ് ഇവിടെ ഗ്രഹിക്കേണ്ടത്. ശങ്കരാചാര്യർക്ക് ഇക്കാര്യത്തിലാണ് നിർബന്ധം. എന്താണ് ഈ ശ്രുതിയിൽ നിന്നെല്ലാം ബ്രഹ്മത്തെ ഗ്രഹിക്കണമെന്ന് വെച്ചാൽ ഈ ശ്രുതിയുടെ എല്ലാം താല്പര്യം എന്താണ്? ആ ശ്രോതാവിന് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കുക. അതിനുവേണ്ടി വിശദീകരിക്കുന്ന നഹി ജീവ നാം അത്യന്ത ഭിന്ന ബ്രഹ്മണ. ജീവനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കൂടെയുണ്ട്, വക്താരം. അത് ശരിയാണ്. പക്ഷെ എന്നതുകൊണ്ട് ആ ജീവൻ ഗ്രഹിക്കാൻ ഒരാൾക്ക്, പക്ഷെ ആ ജീവനെ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി ഗ്രഹിക്കരുത്. ഇവിടെ പറയുന്നത് എന്ത് വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല. പല ശബ്ദങ്ങൾ ഉപയോഗിക്കും. ചിലടത്ത് ജീവൻ എന്ന് പറയും, ചിലടത്ത് പ്രജ്ഞ എന്ന് പറയും, ചിലടത്ത് പ്രാണൻ എന്ന് പറയും, ചിലടത്ത് ബുദ്ധി എന്ന് പറയും. അതിന്റെ എല്ലാം സന്ദർഭം അനുസരിച്ച് അർത്ഥത്തെ ഗ്രഹിക്കണം. ആ ശബ്ദത്തിന് എന്താ അർത്ഥം, അതിന് എന്നെ അർത്ഥമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഏത് സന്ദർഭത്തിൽ എന്ത് താല്പര്യത്തോടുകൂടി ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഇവിടെ ജീവശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ജീവനെന്ന് അർത്ഥം പറയാമെന്നുള്ള ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പോലെ എന്തിനു ജീവശബ്ദം പറയുന്നു, അല്ലെങ്കിൽ ജീവൻ എന്നുള്ള അർത്ഥമുള്ള ശബ്ദം എന്തിനു പറയുന്നു, കാര്യങ്ങൾ നേരിട്ട് പറയുക, വളച്ചു കെട്ടി എല്ലാം എന്തിനാ പറയുന്നു. അങ്ങനെ പറയുന്നതുകൊണ്ട് ദോഷമില്ല. എന്തുകൊണ്ട് ജീവോ നാമ അത്യന്ത ഭിന്ന ബ്രഹ്മണ. ജീവനെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ല, അത്യന്ത ഭിന്നമായ ഒന്നല്ല. അത്യന്ത ഭിന്നമല്ല എന്ന് പറഞ്ഞാൽ അത്യന്തമല്ലാത്ത എന്തോ ഒരു ഭേദമുണ്ടെന്ന് തോന്നുമല്ലോ. അത് വിശദീകരിക്കും. തത്വമസി അഹം ബ്രഹ്മാസ്മി ഇത്യാദി ശ്രുതിഭ്യഹ. ഇവിടെ എല്ലാം എന്താണ്, ജീവൻ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. അവിടെ ത്വം ജീവനെ സൂചിപ്പിക്കുന്നു, തത്വം എന്ന് പറഞ്ഞപ്പോ ബ്രഹ്മമായി. അഹം ജീവനെ സൂചിപ്പിക്കുന്നു, ബ്രഹ്മശബ്ദം ഉപയോഗിച്ചപ്പോ അതിന്റെ അർത്ഥം വേറെയായി. ഇത്യാദി ശ്രുതിഭ്യ, ഇവിടെയെല്ലാം രണ്ടും ഒന്ന് തന്നെ എന്ന് ബോധിപ്പിക്കുകയാണ്. അത്യന്ത ഭിന്നമല്ല എന്ന് പറഞ്ഞു എന്നാൽ എന്തെങ്കിലും ഭേദം കൂടെ ഉണ്ടോ? അത് പറയുന്നു, ബുദ്ധിയാദി ഉപാധി വൃത്തം തു വിശേഷം ആശ്രിത്യ ബ്രഹ്മീവസൻ ജീവ കർത്ത ഭോക്ത ഇത്യുച്യതേ. ഇന്ന് ബുദ്ധി തുടങ്ങിയ ഉപാധികളെ കൊണ്ട് ബ്രഹ്മത്തെ കുറഞ്ഞ് മുമ്പ് പലതവണ പറഞ്ഞെന്താണ്, അത് സർവജ്ഞമാണ്, സർവശക്തിമത്താണ്, ജഗത് ഉത്പത്തി സ്ഥിതി നാശത്തിനല്ല ഹേതുവാണ്. അങ്ങനെയുള്ളതാണ് ബ്രഹ്മം. പക്ഷെ അതിന് ബുദ്ധി ആദി ഉപാധികൃതം, ബുദ്ധി, കർണങ്ങൾ, ശരീരങ്ങൾ, സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങൾ, ഇതാണ് ഉപാധികൾ. ഈ ഉപാധികളെ കൊണ്ട് വരുന്ന വിശേഷത്തെ സ്വീകരിച്ചുകൊണ്ട് ആ വിശേഷമാണെന്ത്, ജീവഭാവം. ബ്രഹ്മൈവസൻ ജീവഹ, വാസ്തവത്തിൽ ആ ജീവൻ ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ഉപാധികളെ സ്വീകരിക്കുന്നതുകൊണ്ട് അതിനെ ജീവഭാവത്തിൽ കർത്താവ് ഭോക്താവ് ഇത്യുച്യതേ, അതിനെ കർത്താവ് ഭോക്താവ് എന്നെല്ലാം പറയുന്നു. വാസ്തവത്തിൽ സർവജ്ഞനും സർവശക്തിമത്തുമായിരിക്കുന്ന ബ്രഹ്മം, അതിന് അത് കർത്താവോ ഭോക്താവോ ഒന്നുമല്ല. കർമ്മം ചെയ്യുകയും അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ വന്നത് ബുദ്ധി തുടങ്ങിയ ഉപാധികളെ കൊണ്ടാണ്. അതിന് ഉപാധി എന്നെന്തുകൊണ്ട് പറയുന്നു, ബുദ്ധി തുടങ്ങിയ ഉപാധികൃതമാണ് എന്ന് പറയുന്നു. കാരണം ഇവിടെ സത്യമായി പരമാർത്ഥമായി ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോൾ പരമാർത്ഥമല്ലാതെ ഇവിടെ എന്തൊക്കെ അനുഭവപ്പെടുന്നു അതല്ല ഉപാധി, പരമാർത്ഥമല്ലാത്തത്. ഇതൊന്നും പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലെങ്കിലും അത് അനുഭവത്തിന് വിഷയമാകുന്നു. അനുഭവത്തിന് വിഷയമാകുമ്പോൾ അത് പരമാർത്ഥം പോലെ വിഷയമാകുന്നു. ശരീരവും അനുഭവിക്കുന്നവന് ജീവൻ അനുഭവിക്കുന്നതിന് പരമാർത്ഥമായിട്ടാണ്. ബുദ്ധി ഇന്ദ്രിയങ്ങളുമെല്ലാം പരമാർത്ഥമായിട്ട് അനുഭവിക്കുന്നത്. പക്ഷെ ഇതല്ല പരമാർത്ഥം, ബ്രഹ്മമാണ് പരമാർത്ഥം എന്നറിയുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഇത് പരമാർത്ഥമല്ല. ഇത് പരമാർത്ഥമായി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് പരമാർത്ഥം പോലെയാണ്. അതിനാണ് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത്. പരമാർത്ഥം അല്ലാത്ത ഒന്നിനെ പരമാർത്ഥമായി അനുഭവിക്കുന്നത് മിഥ്യാജ്ഞാനം. ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം മിഥ്യാജ്ഞാനത്തിൽപ്പെടും. അത് പരമാർത്ഥമല്ലാത്തതിനെ പരമാർത്ഥമായി ബോധിക്കുന്നതുകൊണ്ട്, ഈ മിഥ്യാജ്ഞാനം കൊണ്ട് അതിൻ്റെ തുടർച്ചയായി താൻ കർത്താവാണ് ഭോക്താവാണ് എന്ന് തുടങ്ങിയ മിഥ്യാജ്ഞാനങ്ങളും അത് മിഥ്യാജ്ഞാനമാണ്. അപ്പോൾ സർവജ്ഞനും സർവശക്തിമാനുമായിരിക്കുന്ന ബ്രഹ്മമാണ് എന്നുള്ള വസ്തുത തന്നെ സംബന്ധിച്ചറിയാതെ താൻ ഈ ശരീരമാണ് എന്നറിയുന്നതാണ് ആ മിഥ്യാജ്ഞാനത്തിൻ്റെ തുടക്കം, ആരംഭം. അതിനെ തുടർന്ന് പിന്നെ വരുന്ന മിഥ്യാജ്ഞാനങ്ങളാണ് കർത്താവാണ് ഭോക്താവാണ്. അങ്ങനെ വരുമ്പോഴാണ് അതിനെ പറയുന്നത് ജീവഭാവം, അതായത് ജീവാനുഭവം. അപ്പോൾ തന്നെ ബ്രഹ്മമായി അനുഭവിക്കേണ്ടതിന് പകരം താൻ ജീവനാണ് എന്നനുഭവിക്കുന്നു. ജീവനെന്ന് പറഞ്ഞാൽ കർത്തൃത്വ ഭോക്തൃത്വ അനുഭവം ഉള്ളതുകൊണ്ട് അതിന് ജീവനെന്ന് പറയുന്നു. ഇത് ഈ ഒരു അനുഭവം പരമാർത്ഥമല്ലാത്ത ഈ ഉപാധികളെ ആശ്രയിച്ച്, അല്ലെങ്കിൽ പരമാർത്ഥം പോലെ അനുഭവപ്പെടുന്ന ഉപാധികളെ ആശ്രയിച്ച് ഉണ്ടാവുന്നതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഔപാധികമാണ്, ഉപാധി കൊണ്ടുണ്ടാവുന്നതാണ്. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്, ബുദ്ധ്യാദി ഉപാധികൃതം ഔപാധികം. വിശേഷമാശ്രയത്തെ ഇത്തരം വിശേഷങ്ങളെ ഭേദങ്ങളെ പലതാണല്ലോ ഇവിടെ, ശരീരം ബുദ്ധി മനസ്സ് ഇതെല്ലാം. ബ്രഹ്മേവസൻ ജീവ, ജീവൻ വാസ്തവത്തിൽ ബ്രഹ്മം തന്നെയാണ്, പരമാർത്ഥം തന്നെയാണെങ്കിലും കർത്താഭോക്ത ചിത്തിച്ചിതേ, കർത്താഭോക്ത എന്ന് പറയപ്പെടുന്നു ഇവിടെ ശ്രുതിയിൽ പറഞ്ഞു. എങ്ങനെ? പ്രാണ പ്രജ്ഞാത്മ ഈ ശബ്ദങ്ങളെ കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്റെ അനുഭവം എങ്ങനെയാണ്, സത്യത്തെ അറിയുന്നതുവരെയുള്ള തന്റെ അനുഭവം ഇങ്ങനെയാണ്, ഞാൻ കർത്താവും ഭോക്താവുമാണ് എന്നാണ്. തസ്യ ഉപാധികൃത വിശേഷ പരിത്യാഗേന സ്വരൂപം ബ്രഹ്മദർശയിതും നവാചം ജിജ്ഞാസീത വക്താരം വിദ്യാദിത്യാദിന അപ്രത്യേകാത്മ അഭിമുഖീകരണാർത്ഥം ഉപദേശോ എന്ന വിരുദ്ധ്യത്തെ. പറയുന്നു അങ്ങനെയുള്ള തസ്യ ആ ജീവന്റെ ഉപാധികൃത വിശേഷം, ഉപാധികൃതമായ ഭേദത്തെ, വിശേഷം എന്ന് പറഞ്ഞ ഭേദം, എന്ത് ഭേദം? ഞാൻ ജീവനാണ്, ഈശ്വരൻ അന്യനാണ്, അല്ലെങ്കിൽ മറ്റൊരു ജീവൻ തന്നിൽ നിന്ന് അന്യനാണ്, ആ ജീവൻ നാനാരൂപത്തിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പ്രതീതമായിരിക്കുന്ന ഉപാധികൾ ഇത് സത്യമാണ്, ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം അത് സത്യമാണ്, ഇങ്ങനെയുള്ള ഭേദം. ഈ ഭേദങ്ങളെയെല്ലാം പരിത്യജിച്ചിട്ട്, എന്നുവെച്ചാൽ ബുദ്ധി കൊണ്ട് പരിത്യജിച്ചിട്ട്, ജ്ഞാനം കൊണ്ട് പരിത്യജിച്ചിട്ടെന്നർത്ഥം. ഇതിനെ ത്യജിക്കുന്നത് ജ്ഞാനമാണ്. ജ്ഞാനം എങ്ങനെ, ജ്ഞാനം കൊണ്ടെങ്ങനെ പരിത്യജിക്കാൻ പറ്റും? ജ്ഞാനം ഇതിനെ ബോധിപ്പിക്കുന്നു, ഇത് കേവലം ഉപാധികളാണ്, പരമാർത്ഥം അല്ലാത്തതും എന്നാൽ പരമാർത്ഥം പോലെ അനുഭവപ്പെടുന്നതും. എന്തുകൊണ്ടത് പരമാർത്ഥം പോലെ അനുഭവപ്പെടുന്നു? കാരണം ഇത് പരമാർത്ഥത്തിൽ അനുഭവപ്പെടുന്നതുകൊണ്ട്. പരമാർത്ഥത്തിൽ അനുഭവപ്പെടുന്നത് പരമാർത്ഥം പോലെ അനുഭവപ്പെടും. ചക്ഷുരേന്ദ്രിയം കൊണ്ട് പദാർത്ഥങ്ങൾ ഗ്രഹിക്കുമ്പോൾ അതെല്ലാം എങ്ങനെ അനുഭവപ്പെടുന്നു? അത് വസ്തുക്കളെല്ലാം പ്രകാശിക്കുന്നതായി പ്രകാശയുക്തമായി അനുഭവപ്പെടുന്നു. മുമ്പേയിരിക്കുന്ന വസ്തുക്കൾ, നമ്മൾ പറയും വസ്തുക്കളിലെല്ലാം പ്രകാശമുണ്ട്. എന്നാൽ പ്രകാശം എന്ന് പറയുന്ന ഒന്നിനോടുകൂടിയേ തൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ തനിക്ക് ഗ്രഹിക്കാൻ പറ്റും. പ്രകാശം അതിൽ ഉള്ളതായിട്ടാണ് തൻ്റെ അനുഭവം. പുസ്തകത്തിൽ പ്രകാശമുണ്ട്, മേശയിൽ പ്രകാശമുണ്ട്. വാസ്തവത്തിൽ ഇത് ശരിയല്ല. പ്രകാശത്തിന്റെ ഉറവിടം വേറെയാണ്. പ്രകാശത്തിന്റെ ഉറവിടം വേറെയാണെങ്കിലും ഈ വസ്തുക്കളെല്ലാം പ്രകാശയുക്തമായി അനുഭവപ്പെടുന്നു. അത് പ്രകാശം അതിലുണ്ടായിട്ടല്ല, പക്ഷെ ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഒരു വസ്തുവിനെ ഗ്രഹിക്കുമ്പോൾ അതിനെ പ്രകാശയുക്തമായി പ്രകാശമുള്ളതായിട്ടേ ഗ്രഹിക്കാൻ പറ്റൂ, അല്ലാതെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. പ്രകാശം അതിൻ്റേതല്ലെങ്കിലും അങ്ങനെ ഗ്രഹിക്കാൻ പറ്റൂ. അതുപോലെ എന്തു ചെയ്യുന്നു ഇതെല്ലാം? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? പ്രകാശത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇരുളിലാണെങ്കിൽ ഈ വസ്തു അനുഭവപ്പെടത്തില്ല. അവിടെ ഒരു വസ്തുവിനെ നമുക്ക് പ്രകാശയുക്തമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഒരു വസ്തുവിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല ദാ ഇതിൽ പ്രകാശമുണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഇത് പ്രകാശത്തിൽ മാത്രമേ ചക്ഷുരേന്ദ്രിയത്തിന് ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. അതുപോലെ ഇവിടെ എന്താണ്? പരമാർത്ഥത്തിൽ ആണ് ഈ വസ്തുക്കൾ പ്രകടമായിരിക്കുന്നത്. ശരീരം ഉൾപ്പെടെയുള്ള ഈ വിശേഷങ്ങൾ, ഏതൊരു വിശേഷമാണോ ഈ ജീവഭാവത്തിന് കാരണമായിരിക്കുന്നത്, ഇത് പരമാർത്ഥത്തിൽ അനുഭവപ്പെടുകയാണ്. പരമാർത്ഥത്തിൽ അനുഭവപ്പെടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതെല്ലാം പരമാർത്ഥമായി അനുഭവപ്പെടുന്നു. ഇത് പരമാർത്ഥമല്ല, ഇത് പരമാർത്ഥത്തിൽ പ്രകടമാകുന്നതാണ്. പരമാർത്ഥത്തിൽ അല്ലെങ്കിൽ സത്തയിൽ ജ്ഞാനത്തിൽ പ്രകടമാകുന്നതാണ്. പക്ഷേ ഇതിനെല്ലാം പരമാർത്ഥമായി ഇത് സ്വയം ഇത് പരമാർത്ഥമാണെന്ന് തോന്നുന്നു. പക്ഷേ വിചാരം ചെയ്യുന്നവന് മനസ്സിലാകുന്ന എന്താണ്? പ്രകാശത്തിന്റെ ഉറവിടം ഇതല്ല, അത് വേറെയാണ്. പക്ഷേ പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ഇത് അനുഭവിക്കുന്നതുകൊണ്ട് ഇതിൽ പ്രകാശമുണ്ടെന്ന് തോന്നുന്നു. പ്രകാശം ഇതിലല്ല, പ്രകാശത്തിന് വേറെ ഉറവിടമുണ്ട്. അതുപോലെ എന്താണ് ഇതിന്റെ ആധാരം? അതാണ് ഇതിൽ അനുഭവപ്പെടുന്ന സത്തയുടെ ഉറവിടം. പക്ഷെ അത് ഇതിൽ അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? ഈ ഉപാധികളെല്ലാം ആ സത്തയിൽ പ്രകടമായതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഉപാധികളെല്ലാം ബ്രഹ്മചൈതന്യത്തിൽ പ്രകടമായതുകൊണ്ട്. അപ്പോ എന്ന് ഒരാൾ അതിനെ ചിന്തിച്ച് വിചാരം ചെയ്ത് ഇവിടെ എന്താണ് സത്ത? പരമാർത്ഥ സത്ത എന്താണ്? ഈ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട് പരമാർത്ഥമാകുന്നില്ല? ഇതിൽ അനുഭവപ്പെടുന്ന പരമാർത്ഥത എന്താണ്? ഇങ്ങനെയെല്ലാം വിചാരം ചെയ്ത് ഇതിനെ പരിത്യജിക്കുന്നു. വിശേഷ പരിത്യാഗേന, ഇത് പരമാർത്ഥം അല്ലെങ്കിൽ സത്ത ഇതിൽ കേവലം പ്രതീതമാണ്. സത്തയിൽ ഇത് പ്രതീതമായതുകൊണ്ട് ഇതിനും സത്ത പ്രതീതമാകുന്നു. വെളിച്ചത്തിൽ വസ്തുക്കൾ വിഷയമാകുന്നതുകൊണ്ട് വസ്തുക്കളിൽ വെളിച്ചം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. അതുപോലെ എന്ത് ചെയ്യുന്നു? ഈ വിശേഷത്തെ പരിത്യജിച്ചിട്ട് സ്വരൂപം ബ്രഹ്മ ദർശയിതു. അപ്പോ അവിടെ എന്താണ് ചെയ്യുന്നത്? എന്താണ് ഇവിടെ അനുഭവപ്പെടുന്നത്? ശരീരാദി പ്രപഞ്ചം, അതിന്റെ സ്വരൂപം എന്നുകൊണ്ട് അത് സത്തയിൽ പ്രകടമാകുന്നത് കൊണ്ട്. വേറെ രീതിയിലും പറയാം, എന്താണ് സത്ത അല്ലെങ്കിൽ ഉമ്മ പരമാർത്ഥം ഇതിലൂടെ പ്രകാശിക്കുന്നത് കൊണ്ട്, ഇതിലൂടെ പ്രകടമാകുന്നത് കൊണ്ട്. അഗ്നിക്ക് പ്രകടമാകണമെങ്കിൽ ഒരു ഉപാധി വേണം, സർവവ്യാപി തന്നെയാണ്. പക്ഷേ സർവവ്യാപിയായിരിക്കുന്ന അഗ്നിയെ ചക്ഷുരേന്ദ്രിയം കൊണ്ട് കാണണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഉപാധിയിലൂടെ, ഇന്ധനത്തിലൂടെ അത് പ്രകടമായാലേ പറ്റൂ. അത് സൂര്യനായാലും കൊള്ളാം, വിറകായാലും കൊള്ളാം, എന്തായാലും ശരി. അതുപോലെ സത്ത എന്ന് പറയുന്നത് അതിൻ്റെ സ്വരൂപമാണ്, പക്ഷെ അത് പ്രകടമാകുന്നതാണ് ശരീരം, മനസ്സ്, ബുദ്ധി അല്ലെങ്കിൽ നാമരൂപങ്ങൾ എന്ന് പറയുന്ന ഉപാധികളിലൂടെ അത് പ്രകടമാകുന്നു. ആണ് പറഞ്ഞ തസ്സൃഷ്ടവത്ത ദൈവാനുപ്രാവശ്യത്. അത് ഈ സത്ത മുമ്പ് പറഞ്ഞതായ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി കാരണങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന സർവജ്ഞവും സർവശക്തിമത്വമായിരിക്കുന്ന ആ ബ്രഹ്മം സ്വയം ഇതിനെല്ലാം പ്രകടമാക്കിയിട്ട്, ഈ നാമരൂപങ്ങളെ പ്രകടമാക്കി, അതാ പറയും, അതങ്ങനെ അതിന് പ്രകടമാക്കാൻ പറ്റും. അതാണ് അതിനെ സർവജ്ഞം സർവശക്തിമത്തം എന്ന് പറയും. അത് സർവജ്ഞവും സർവശക്തിമത്തും ആയതുകൊണ്ട് അതിന് ഇതിനെല്ലാം പ്രകടമാക്കാൻ പറ്റും. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങള്, ആകാശാദി പഞ്ചഭൂതങ്ങള് എല്ലാം പ്രകടമാക്കിയിട്ട്, പ്രകടമാക്കിയാൽ അതിനെല്ലാം ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യുന്നു? അത് അതിലൂടെ പ്രകടമാകുന്നു. അപ്പോൾ അത് വിവേകമുള്ളവൻ എന്ത് ചെയ്യുന്നു? ഈ വിശേഷങ്ങളെ പരിതിരിച്ചിട്ട് ബോധം കൊണ്ട്, വിവേകം കൊണ്ട്, അറിവ് കൊണ്ട് ഇതിനെ തിരസ്കരിച്ചിട്ട് അങ്ങനെ ഇതല്ല പരമാർത്ഥം, ഇതിലൂടെ ഏതാണോ പ്രകടമാകുന്നത് അതാണ് പരമാർത്ഥം, അതാണ് അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നു ബ്രഹ്മദർശയിതും. അപ്പൊ ഈ എന്താണ് അനുഭവ വിഷയമായിരിക്കുന്നത്, ആ വിഷയത്തിന്റെ സ്വരൂപമായി ബ്രഹ്മത്തെ ദർശിപ്പിക്കുന്നു, കാണിച്ചു തരുന്നു. ആര്? ബ്രഹ്മത്തെ കാണിച്ചു തരാൻ ഇവിടെ ഒരാളേ ഉള്ളൂ, ശ്രുതി, വേറെ ആരുമില്ല. ശ്രുതി എന്താ ചെയ്യുന്നത്? ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുകയാണ്, ദർശയിതും, ദർശിപ്പിക്കുന്നു. ആരെ ദർശിപ്പിക്കുന്നു? ശ്രോതാവിനെ. ശ്രുതിയെ ശ്രവിക്കുന്നവനെ ബോധിപ്പിക്കുന്നു. ഇതാ ഇതാണോ സത്യത്താനന്ദം എന്ന് നേരിട്ട് ബോധിപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രുതി എന്നെ പറയുന്നത് എന്താണ്? വിശേഷ പരിത്യാഗേന, അതാണ് വരുന്ന നീതി നീതി, ഇതല്ല ഇതല്ല. എവിടെയാണോ നീ സത്യെ അനുഭവിക്കുന്നത് അതല്ല എന്നിങ്ങനെ ശരീരാദികളെ നിഷേധിച്ചിട്ടു, അതാണ് പരിത്യാഗം. ത്യാഗം എന്ന് പറയുന്നത് വിവേകം കൊണ്ടേ പറ്റും, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ വസ്തുക്കളെ നമ്മൾ ഉപേക്ഷിക്കുന്ന പോലെ ഇതിനൊന്നും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അറിവ് അതാണ്. ആ ത്യാഗം സ്വയം തന്നെ എന്താണ്? അറിവിന്റെ സ്വരൂപമാണ്. എങ്ങനെ അത് അറിവിന്റെ സ്വരൂപമാകുന്ന നേതി നേതി എന്ന് പറയുന്നു? ഈ നേതി നേതി എന്ന് പറയുന്നത് എന്താണ്? ശ്രുതി പറയുന്ന ശബ്ദമാണ് നേതി നേതി, ഇതല്ല ശരീരമല്ല ശരീരമല്ല. ശ്രോതാവിൽ എന്താ സംഭവിക്കുന്നത്? ആ ശബ്ദത്തിലൂടെ അറിവാണ്. എങ്ങനെയുള്ള അറിവ്? ഇതല്ല വിശേഷ പരിത്യാഗം. സത്ത അത് ഈ ശരീരമല്ല, ഈ മനസ്സല്ല, ബുദ്ധിയല്ല. അതും എന്താണ്? അറിവാണ്. അല്ലാതെ ശൂന്യതയല്ല. ആ അറിവ് ബോധിപ്പിക്കുന്നതാണ് നിഷേധം. എന്ത് നിഷേധം? സത്ത സത്ത് ഇതല്ല എന്ന്, ശരീരമല്ല സത്ത് എന്ന് ബോധിപ്പിക്കും. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ പറഞ്ഞു, രണ്ടും കൂടെ പറയുന്നു, ഇത് രണ്ടും ഒരുമിച്ചേ സംഭവിക്കത്തുള്ളൂ. ഒന്ന് വിശേഷ പരിത്യാഗേന സ്വരൂപം ദർശയിത്. എവിടെയാണോ വിശേഷത്തിന്റെ പരിത്യാഗം സംഭവിക്കുന്നത് അവിടെ സ്വരൂപത്തിന്റെ ദർശനമുണ്ട്. ഇത് ഒരുമിച്ച സംഭവിക്കുന്നു. എവിടെയാണോ നേതി എന്ന് നിഷേധിക്കുന്നത് അവിടെ സത്തിനെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ ശൂന്യമായിപ്പോ നേതി എന്ന് നിഷേധിക്കുന്നു, ഒന്നിനെയും വെളിപ്പെടുത്താനില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താവും? ശൂന്യമായിപ്പോ എല്ലാത്തിനെയും നിഷേധിച്ച് ഒന്നിനെയും ബോധിപ്പിക്കാനില്ല. അങ്ങനെ വരില്ല. അതുകൊണ്ട് നിഷേധം വരുന്നിടത്തെല്ലാം എന്ത് ചെയ്യുന്നു? ഒരു ബോധനവും വരുന്നുണ്ട്, ബോധിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ ഇവിടെ വിശേഷത്യാഗം ബോധം കൊണ്ടാണ് പറയുന്നത്. ഇതല്ല ഇതല്ല. ആ ത്യാഗം എന്ന് പറയുന്നത് എന്താണോ? കേവല നിഷേധമല്ല. കേവല നിഷേധം എന്ന് പറഞ്ഞാൽ ഏതുപോലെയെന്ന് പറഞ്ഞാൽ ഇതാരാ നിന്റെ മുമ്പിലിരിക്കുന്നത്? ഇത് രാമനാണോ നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നു ഇത് രാമനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ബോധമുണ്ടായത്? കേവല നിഷേധം. രാമനല്ല എന്ന് ബോധിച്ചു. രാമനല്ല ഇത്രമാത്രം ബോധിച്ചു. പക്ഷെ അത് മതിയോ? പോരാ. പിന്നെ അത് ബോധിപ്പിക്കണം. എങ്ങനെ? ഇത് കൃഷ്ണനാണ് എന്ന് ബോധിപ്പിക്കണം. ഇപ്പൊ രാമനല്ല എന്ന് പറയുമ്പോൾ അവിടെ അത് പൂർണ്ണമാകുന്നുണ്ട്. അവന്റെ ജിജ്ഞാസ ശമിക്കുന്നില്ല. കാരണം അവനറിയേണ്ട എന്താണ്? തന്റെ മുമ്പിൽ നിൽക്കുന്ന ആരാണ്? അപ്പൊ നേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അറിവുണ്ടാകുന്നുണ്ട്. അവന്റെ അന്ധക്കരണ ശൂന്യമാകത്തില്ല, അറിവുണ്ടാകും. എങ്ങനെ? ഇത് രാമനല്ല. പക്ഷെ ആ അറിവ് എന്താണോ? നിഷേധത്തെയാണ് ബോധിപ്പിക്കുന്നത്. രാമനല്ല. പക്ഷെ തുറന്ന് ഉടൻ തന്നെ ബോധിപ്പിക്കുന്നത് എന്താണ്? ഇത് കൃഷ്ണനാണ്. അപ്പൊ ആ നിഷേധം മാറിയിട്ട് എന്താണ് അവിടെ വസ്തുബോധം ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ ആ വ്യക്തിയെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. ഇതിന് ആദ്യം രാമനല്ല എന്ന് പറഞ്ഞത് അത് പറയേണ്ട ആവശ്യം എന്തുകൊണ്ട്? അത് പറയേണ്ട ആവശ്യം വന്നത് ഈ ജിജ്ഞാസ ഉള്ളവന്റെ മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് രാമനാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഇത് രാമനാണോ കൃഷ്ണനാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ആ സംശയത്തെ ഇല്ലാതാക്കണമെങ്കിൽ അതിനേറ്റവും നല്ലത് എന്താണ്? ആദ്യം നിഷേധിക്കുക, രാമനല്ല. ഇനി ഉപയോഗിക്കുന്ന വ്യക്തി ആരാണെന്നറിയാൻ ജിജ്ഞാസയുള്ള ഒരുവന് അവന്റെ ഉള്ളിൽ ഭ്രാന്തി ഉണ്ടായിരുന്നു. അവൻ ധരിച്ച് ഇതാണ് രാമനെന്ന്. ഇത് ആരാണെന്നറിയാൻ അവന് ജിജ്ഞാസയുണ്ടായി. പക്ഷെ അവന് ഉണ്ടായ ജ്ഞാനം, ആ ജിജ്ഞാസയുടെ ഫലമായി അവനെങ്ങനെയോ ഒരു തെറ്റിദ്ധാരണയുണ്ടായി, ഇത് രാമനാണോ. അപ്പൊ അവിടെ സംശയവും ഉണ്ടായി, മിഥ്യാജ്ഞാനവും ഉണ്ടായി, വിപരീത ബുദ്ധിയും ഉണ്ടായി. അപ്പൊ വേറൊരാൾക്ക് അവിടെ ഉപദേശിച്ചു കൊടുക്കേണ്ടി വന്നു. എന്താണ്? നീതി അല്ല, നിന്റെ സംശയവും ശരിയല്ല, നിന്റെ മിഥ്യാജ്ഞാനവും ശരിയല്ല. രാമനാണ് എന്നുള്ള സംശയവും ശരിയല്ല, ഇത് രാമനാണെന്നുള്ള നിന്റെ മിഥ്യാജ്ഞാനവും ശരിയല്ല. അതാണ് നീതി നീതി. അപ്പൊ അതിനുവേണ്ടി എന്ത് വരുന്നു? നേതി നേതി എന്ന് പറയേണ്ടി വരുന്നു. അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. എന്താണ്? തസ്യ ഉപാധികൃത വിശേഷ പരിത്യാഗ. നേതി നേതി എന്ന് ശ്രുതി ബോധിപ്പിക്കുമ്പോ ആ ശ്രോതാവിന്റെ ഉള്ളിൽ ഇതല്ല സത്യം, ഉപാധികളല്ല പരമാർത്ഥം എന്ന് ബോധിക്കുന്നു. പിന്നെന്താ പരമാർത്ഥം? അതിനുവേണ്ടിയിട്ട് പറയുന്നു സ്വരൂപം എന്താണോ ഇവിടെ നീ സത്തായി അനുഭവിക്കുന്നത്, ഏതിനെയൊക്കെയാണോ ശരീരം ഇന്ദ്രിയം മനസ്സ് തുടങ്ങിയവ, ഇതിനെ നേരിട്ട് ഇതിനെ അഭേദമായി സത്തായി ബോധിക്കുകയാണ്. അവിടെയാണ് തകരാറ്. ഇങ്ങനെ അഭേദമായി സത്തായി ബോധിക്കാൻ പാടില്ല. ഇനിയോ ഇതിന്റെ സ്വരൂപമാണ് സത്തായിരിക്കുന്നത്. ഇതിപ്പോ എങ്ങനെ പ്രകടമായിരിക്കുന്നു? നാമരൂപമായി പ്രകടമായിരിക്കുന്നു. നാമരൂപമായി പ്രകടമായിരിക്കുന്നതിന് ഇത് പ്രകടമാകേണ്ടതായ ഒരു ഇടമുണ്ട്. അതിനാണ് അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വരൂപത്തെ പിന്നെ നിർദ്ദേശിക്കണം, നല്ല നേരിയിൽ അവസാനിപ്പിച്ചപ്പോൾ ആണ് പറയുന്നത്, ശ്രുതി നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു. അതിന്റെ മറുഭാഗമാണ് നിഷേധം. അതുപോലെ ഇവിടെ എന്ത് പറയുന്നു? ഇത് രാമനല്ല എന്ന് നിഷേധിച്ചതിന് ശേഷം അടുത്ത് ബോധിപ്പിക്കുന്നു, ഇത് കൃഷ്ണനാണ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അവന്റെ ഉള്ളിലുണ്ടായിരുന്ന സംശയം മാറി, വിപരീയം മാറി, പിന്നെ ശരിയായിട്ടുള്ള വ്യക്തിബോധം ഉണ്ടാവുന്നു, ഇത് കൃഷ്ണനാണ് എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ രാമനെന്ന് തോന്നിയതോ രാമനാണ് സംശയിച്ചതോ അതെല്ലാം മുമ്പിലിരിക്കുന്ന വ്യക്തിയിൽ ആരോപിച്ചതാണ്. അതൊന്നും ആ വ്യക്തിയുടെ സ്വരൂപമല്ല. ആ വ്യക്തിയുടെ സ്വരൂപം എന്താണ്? അത് കൃഷ്ണനാണ്. അതാണ് ആ വ്യക്തിയുടെ സ്വരൂപം. അതുപോലെ ഇവിടെ ഈ അനുഭവിക്കുന്ന ഉപാധികളുടെ സ്വരൂപം, സ്വരൂപം എന്ന് പറഞ്ഞാൽ അതിന്റെ പാരമാർത്ഥികമായ ഭാവം, അതിനെയാണ് ബ്രഹ്മശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നത്. അങ്ങനെ സ്വരൂപം ബ്രഹ്മദർശയിത്തും. അപ്പൊ ആ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി വ്യക്തമായി പറഞ്ഞെന്താണ്? ഇന്ന വാചം വിജിജ്ഞാ സീത, ഈ വാക്കിനെയല്ല നീ അറിയേണ്ടത്. കാരണം വചിക്കുന്നതാണ് പറയുന്നത്, അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെയോ വക്താരം, ഇതിന്റെ പിന്നിൽ എന്താണോ ഈ വാക്കിന് വചിക്കുന്നതിനുള്ള വാക്കെന്ന് വെച്ചാൽ വാഗിന്ദ്രിയം, ആ വാഗിന്ദ്രിയത്തിന് വചിക്കുന്നതിനുള്ള ശക്തിയെ പകർന്നു കൊടുക്കുന്ന ഒരു ചൈതന്യം പിന്നിലുണ്ട്. അത് കേവലം വചിക്കുന്നവനുമല്ല, ആ വചിക്കുന്നവന്റെ സ്വരൂപമാണ്. അതിനാണ് ഇവിടെ വക്താരം എന്ന് പറയുന്നത്. അതിനെ ബോധിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടും സംഭവിക്കുന്നുണ്ട്. നേതി നേതി എന്ന് പറയുന്ന നിഷേധവും സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? വാചം വിജിജ്ഞാസിയുടെ അവിടെ നിഷേധം വന്നല്ലേ. അപ്പൊ സർവത്ര ശ്രുതി തത്വത്തെ ബോധിപ്പിക്കുന്നിടത്ത് ആ ശ്രോതാവിന്റെ ഉള്ളിൽ വരുന്ന സഹജമായി സംഭവിച്ചിരിക്കുന്ന വികല്പങ്ങളെയും വിപരീയങ്ങളെയും നിഷേധിക്കുന്നതിന് വേണ്ടി ആദ്യം നിഷേധം പ്രയോഗിക്കും. എന്നിട്ട് ഉടനെ തന്നെ നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടെന്താണിത്? ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളെ പോലെയാണ്. ഒന്നില്ലാതെ മറ്റ് ഒന്നില്ല. ഇവിടെ പരിത്യാഗം അല്ലെങ്കിൽ നിഷേധം കൂടാതെ സ്വരൂപത്തെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല. സ്വരൂപബോധം കൂടാതെ നിഷേധം മാത്രം നിർദ്ദേശിക്കത്തുമില്ല ശ്രുതി. ഇത് രണ്ട് സർവത്ര ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിൽ ചിലർക്ക് സംശയം വരും. ഭാഷകാരൻ ചിലടത്തൊക്കെ പറയും, എന്താണ് ഒരു ശ്രുതിക്കും ഈ ബ്രഹ്മത്തെ വിഷയമാക്കാൻ കഴിയത്തില്ല എന്നൊരു പ്രസ്താവനയുണ്ട്. എന്താണ്? ഇത് അപ്രമേയമാണ്, ഇത് അവിഷയമാണ്. അപ്രമേയവും അവിഷയവുമായിരിക്കുന്നതിനെ പിന്നെ ശ്രുതി എങ്ങനെ ബോധിപ്പിക്കും? അതിനെക്കുറിച്ച് ശ്രുതിയിൽ നിന്ന് എന്ത് ബോധമോ ഉണ്ടാകുന്നു? അതുകൊണ്ട് ശ്രുതി ഇതിനെ അങ്ങനെ ബോധിപ്പിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? കേവലം നിഷേധ രൂപത്തിലേ ബോധിപ്പിക്കുന്നുള്ളൂ എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവും. അതിനും ഭാഷകാലം തന്നെ സമാധാനം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. എന്താണ്? ഇത് അപ്രമേയമാണ്, ഇത് അവിഷയമാണ്, അതുകൊണ്ട് ഇതിനെ പ്രമേയമാക്കാൻ കഴിയത്തില്ല, ജ്ഞാനത്തിന് വിഷയമാക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം സത്യമാണ്. ശ്രുതി കാര്യം പറയുന്നുമുണ്ട്. പിന്നെ ഇങ്ങനെ ബോധിപ്പിക്കുന്നു, സ്വരൂപം ബ്രഹ്മദർശയിതം, ഇതിന്റെ എല്ലാ സ്വരൂപവുമായി ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? അത് ശ്രുതി പറഞ്ഞു തന്നെയാണ് അതിന്റെ താല്പര്യം. ശ്രുതി പറഞ്ഞതിലൊന്നും കൂട്ടിച്ചേർക്കണ്ട, അതിൽ നിന്നും കുറയ്ക്കുകയും വേണ്ട. ശ്രുതി എന്താ പറഞ്ഞത്? ഇത് അപ്രമേയമാണ്, ഇത് അവിഷയമാണ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അതിനങ്ങനെ തന്നെയാണ് അത് ബോധിപ്പിക്കുന്നത്. ചതുസൂത്രയിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രുതി എങ്ങനെ ബോധിപ്പിക്കുന്നു? ഇത് പ്രമേയമല്ല എന്ന് തന്നെയാണ് ബോധിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് അപ്രമേയമാണ് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ബോധം. ഇത് അവിഷയം എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ബോധം. അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള ബോധം ഇല്ലെന്നല്ല, ഇതിനെ സംബന്ധിച്ചുള്ള ബോധം എന്താണ് അത് ഭാഷ്യകാരൻ പറയുന്നതാണ്. അതിനെ പ്രത്യേക രൂപത്തിൽ ബോധിപ്പിക്കുന്നു. ആ പ്രത്യേക രൂപത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വരൂപം. സ്വരൂപമായി ബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പറയുന്നത് ഇതിനെ അപ്രമേയമായി ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇത് ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല എന്ന് ബോധിപ്പിക്കുന്നു. അപ്പൊ ജ്ഞാനത്തിന് വിഷയമാകുന്നില്ല എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായ ബോധമെന്നാണ് ശ്രുതി പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നുണ്ടല്ലോ, അതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ശരിയായ ബോധം. അപ്പൊ അവിടെ ബോധം ഉണ്ടാകാതിരിക്കുകയല്ല, മറിച്ചോ അവിടെ സമ്മിക്കായ ബോധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതിനെ പ്രത്യേകമായി ബോധിക്കുക, തത്വസമന്വയ എന്ന് പറയുന്ന സൂത്രത്തിന്റെ ഭാഷയത്തിൽ വരുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ഒരു ചോദ്യം. അതിന് സമാധാനം, അവിടെ സ്വരൂപമായി ബോധിപ്പിക്കുന്നു. എന്താ അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത്? അത് അവിഷയമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ബോധം ഉണ്ടാവുന്നുണ്ട്. ഇനി അത് തന്റെ അനുഭവമാണ്. എങ്ങനെ? തന്റെ തന്നെ പരമാർത്ഥമായ സ്വരൂപം, അപരോക്ഷമായിരിക്കുന്ന സ്വരൂപം തനിക്ക് അവിഷയമായി അറിയാൻ കഴിയും. തന്റെ ബുദ്ധിക്ക് വിഷയമല്ല എന്നേ അതിനെ ബോധിക്കാൻ കഴിയും. എന്തുകൊണ്ടത്? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, അത് സ്വയം അപരോക്ഷ സ്വരൂപമാണ്. അത് കേവലം ജ്ഞാനസ്വരൂപമാണ്. കേവലം ജ്ഞാനസ്വരൂപമായിരിക്കുന്നതുകൊണ്ട് അതിന് ജ്ഞാന വിഷയമാക്കേണ്ട ആവശ്യമില്ല. അതിന് ഉദാഹരണങ്ങളിലൂടെയൊക്കെ പറയും. എന്താണ്? ഒരു പ്രകാശത്തെ മറ്റൊരു പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? സ്വയം അത് പ്രകാശസ്വരൂപമാണ്. അവിടെയും എന്താണ്? അതിനെക്കുറിച്ചുള്ള ബോധത്തെ നിഷേധിക്കുകയല്ല, മറിച്ച് അതിനെക്കുറിച്ചുള്ള സമ്യക് ബോധത്തെ ശ്രുതി പകർന്നു തരികയാണ്. പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അതിനെ അവിടെ പറഞ്ഞതിനെ പ്രത്യേകമായി ബോധിക്കാം. വിഷയമായിട്ടല്ല, സ്വരൂപമായി, പ്രമേയമായിട്ടല്ല, അപ്രമേയമായി, അവിഷയമായി. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് സ്വരൂപം? ബ്രഹ്മദർശയിതം. നമ്മൾ പൊതുവെ ഇത് പറഞ്ഞു പോകുമ്പം പലപ്പോഴും കാര്യങ്ങൾ ഗ്രഹിച്ചു എന്ന് തോന്നിയാലും ചിലപ്പോൾ അത് ഗ്രഹിക്കത്തില്ല. അവിടെ വീണ്ടും അതിന്റെ വിശദീകരണം ആവശ്യമായിട്ട് വരും. അതുകൊണ്ടത് പലതരത്തിൽ ഇവിടെ വിശദീകരിക്കുന്നു. നവാചം വിജിജ്ഞാസീത നിഷേധം ഒന്ന് നേതി, അത് വാക്കല്ല. പിന്നെ എന്തു പറയുന്നു? വക്താരം വിദ്യ, അവിടെ എന്തു ചെയ്യുന്നു? അതിനെ ബോധിക്കുന്നു, നിഷേധിക്കുകയല്ല. അവിടെ ആ വക്തൃസ്വരൂപമായിരിക്കുന്ന എന്തോ അതിനെ തത്വമായി ബോധിക്കുക. അതിന് ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം വിശേഷണങ്ങളോടുകൂടി ബോധിക്കാമോ, അത് കർത്താവല്ല, ഭോക്താവല്ല, ജ്ഞാതാവല്ല, ജ്ഞേയമല്ല. ഇതെല്ലാം പറഞ്ഞാലെന്താണ്? അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ആ പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ബോധമാണ്. അത് പറയാണ്, നാമരൂപശൂന്യമാണ്, പ്രപഞ്ചശൂന്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് ശൂന്യമാകത്തില്ല. പിന്നെ എന്താണ്, അവന്റെ മനസ്സിൽ പ്രപഞ്ചശൂന്യതയെ കുറിച്ചുള്ള ബോധമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ശൂന്യവാദത്തെ ഇവിടെ നിഷേധിക്കുന്നത്. ശൂന്യവാദം എന്ന് പറയുന്നവർ ഒരു അശാസ്ത്രീയമായ ഒരു കൽപ്പന മാത്രമാണ്. ഇതാണ് വളരെ ലളിതമായി മനസ്സിലാക്കാം. ഏതെങ്കിലും ഒന്നിനെ എന്തിനെയെങ്കിലും ശൂന്യം വന്ന് നമ്മൾ ധരിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ശൂന്യമാണെന്ന് ഒരാള് മറ്റൊരാളെ ബോധിപ്പിച്ചാൽ, അതാരായാലും ശരി, അത് ബുദ്ധനായാലും ശരി, ബുദ്ധനേക്കാളും വലിയ ഗുരുവായാലും ശരി, ശൂന്യമാണെന്ന് ഒരാളെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ അയാളെ എന്താ സംഭവിക്കുന്നത്? ശൂന്യതയെക്കുറിച്ചുള്ള ബോധം, അല്ലാതെ ബോധത്തിന്റെ ശൂന്യത സംഭവിക്കത്തില്ല. കാരണം ഉപദേശിക്കുന്നത് ഒരാൾ ഗ്രഹിക്കണം, അത് സംഭവിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഉപദേശം വ്യർത്ഥമായി പോകും. ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യന് ബോധമില്ലെങ്കിൽ പിന്നെ എന്താ ഉപദേശം കൊണ്ട് എന്താ കാര്യം? ബോധശൂന്യതയ്ക്കാണെങ്കിൽ ഉപദേശത്തിന്റെ ആവശ്യമില്ല, അതൊരു ഉപദേശം കൂടാതെ തന്നെ നമുക്ക് സഹജമായി പ്രാപിക്കാമെന്നുള്ള ഒരു കാര്യമാണ് സുഷുപ്തി. ഉപദേശം എന്തിനു വേണ്ടിയിട്ടാണ്? ഉപദേശിക്കുന്ന ആളിന് ഒരു താല്പര്യമുണ്ട്, ശ്രോതാവായിരിക്കുന്ന യവൻ എന്റെ ഉപദേശത്തെ ഗ്രഹിക്കണം. അപ്പോ ഉപദേഷ്ടാവായിരിക്കുന്ന ഗുരു ശിഷ്യനെ ബോധിപ്പിക്കണെന്താണ്, സർവവും ശൂന്യമാണ് എന്ന് ബോധിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ശിഷ്യനും സർവവും ശൂന്യമാണെന്നുള്ള ബോധമുണ്ടാവും, വേറെ ഒന്നും സംഭവിക്കത്തില്ല. ഇതിനപ്പുറം ഒന്നും തന്നെ സംഭവിക്കില്ല. അപ്പൊ ശൂന്യത എന്ന് പറയുന്ന വാസ്തവത്തിൽ എന്താണ്? ശൂന്യതയെക്കുറിച്ചുള്ള ബോധമാണ്. അപ്പൊ അവിടെ ഒന്ന് ശേഷിച്ചില്ലേ ശൂന്യമല്ലാതെ? എന്താണ് ശൂന്യതയെക്കുറിച്ചുള്ള ബോധം? അതുപോലെ ബ്രഹ്മത്തെ സംബന്ധിച്ച് ബോധിപ്പിക്കുകയാണ്, എന്താണ് ബ്രഹ്മശൂന്യം എന്ന് ബോധിപ്പിക്കത്തില്ല. ബ്രഹ്മത്തെക്കുറിച്ച് പറയും, അത് പ്രപഞ്ചശൂന്യമാണ്, അല്ലെങ്കിൽ നാമരൂപരഹിതമാണ്. അവനെന്താ ശേഷിക്കുന്നത്? നാമരൂപരാഹിത്യത്തെ കുറിച്ചുള്ള ബോധം. ആ ബോധം എന്താണ് അവിടെ അവശേഷിച്ചത്? അതിന്റെ സ്വരൂപത്തെയാണ് ഇവിടെ പരമാർത്ഥം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തെ, പരമാർത്ഥത്തെ ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ശൂന്യതയെ ആർക്കും ഒരിക്കലും ബോധിപ്പിക്കാൻ സാധ്യമല്ല. ശൂന്യതയെ ഒരാൾക്ക് ബോധിക്കാനും സാധ്യമല്ല. പിന്നെ സുഷുപ്തിയിലാണെങ്കിലോ നമുക്കറിയാം, അവിടെ പോലും പരിപൂർണമായ ശൂന്യതയില്ല. അവിടെയും എന്താണ്? സത്ത, ബോധം സ്വരൂപത്തിൽ ശേഷിക്കുന്നു. പിന്നെ ഇവിടെയാ ശൂന്യത വരുന്നത്. അപ്പൊ നീതി എന്നുള്ളത് കൊണ്ട് ശൂന്യതയെക്കുറിച്ച്, ശൂന്യതയല്ല വെളിവാക്കുന്നത്, എന്നുവെച്ചാൽ സമ്പൂർണമായ ഒരു ശൂന്യത അങ്ങനെയൊന്നുമില്ല. പിന്നെയോ അതുകൊണ്ട് അവനുണ്ടാകുന്നത് ബോധമാണ് നേരി എന്നുള്ളത് കൊണ്ട്. എന്ത്? ഇത് ഈ ഉപാധികൾ അസത്യം ആണ്, സത്യമല്ല എന്നുള്ള ബോധം. അവിടെ പിന്നെ എന്താണ്? സത്യം എന്നുള്ള ജിജ്ഞാസയ്ക്ക് സമാധാനം പറയുന്ന വക്താരം വിദ്യ. ഇതിനെല്ലാം ഒരു സ്വരൂപമുണ്ട്, ആ സ്വരൂപത്തെ ഗ്രഹിക്കണം, ഇത് വ്യക്തമായി ധരിക്കണം. എങ്ങനെയാണ് ശ്രുതി രണ്ടും ഉപയോഗിക്കുന്നത്? ഒരു കാര്യത്തെ ഗ്രഹിക്കുക എന്നുള്ളത് പ്രഥമമായിട്ടുള്ള കാര്യം. അതിലും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഉള്ള വ്യക്തത ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഈ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഈ കാര്യം ആർക്ക് വേണമെങ്കിലും ഗ്രഹിക്കുക ഈ പറയുന്നൊക്കെ. പക്ഷെ അതിന്റെ വ്യക്തത എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും സംഭവിക്കത്തില്ല. അത് വരാത്തതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പങ്ങൾ വരുന്നത്. ആ വ്യക്തതയില്ലാത്തവർ ഉപദേശിക്കാൻ ശ്രമിക്കുമ്പോൾ കേൾവിക്കാരനും വരും അവ്യക്തത, ആശയക്കുഴപ്പങ്ങൾ വരും. അതുകൊണ്ട് ഇവിടെ എന്താണ് ഭാഷ്യകാരൻ നമ്മളെ അത് വളരെ വ്യക്തമായി ബോധിപ്പിക്കുകയാണ് അതിന്റെ എല്ലാ വശങ്ങളും. വാചം വിജിജ്ഞാസീത വക്താരം വിദ്യാത് ഇത്യാദിന പ്രത്യേകാത്മ അഭിമുഖീകരണാർത്ഥം ഉപദേശം ഇതെല്ലാം ഇതും ചർച്ച ചെയ്തതാണ്. പുതിയ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, ചതുസൂത്രത്തിൽ തന്നെ ചർച്ച ചെയ്തതാണ്. ഇതെല്ലാം എന്തിനു വേണ്ടി എന്ന് ചോദിക്കും. ആത്മാവാരി ഇഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസിതവ്യഹ അവിടെ ചോദിക്കും. ഇതെല്ലാം എന്തിനു വേണ്ടി? ശ്രുതി പറഞ്ഞു തത്വമസി അഹം ബ്രഹ്മാസ്മി, ബോധമുണ്ടായി. പിന്നെ പറയുന്നു മന്ദവ്യ നിധ്യാസിതവ്യഹ. അവിടെ പറയുന്ന ഈ സമാധാനമാണ് എന്താണ്? പ്രത്യേകാത്മ അഭിമുഖീകരണാർത്ഥം. ഈ മനസ്സെന്ന് പറയുന്നത് ബഹിർമുഖമാണ്. മനസ്സ് വിഷയഗ്രാഹിയാണ്. വിഷയത്തെ വിഷയങ്ങളെ നാനാ വിഷയങ്ങളെ സദാ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയഗ്രഹണത്തിന് ഇടയ്ക്കാണ് തത്വഗ്രഹണത്തിന് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മനസ്സിനെയാണ് തത്വത്തെ ബോധിപ്പിക്കുന്നത്. അത് ഗുരുവായാലും ശരി, ശ്രുതി എന്ന് പറഞ്ഞാലും ശരി. അല്ലാതെ വിഷയത്തെ ഗ്രഹിക്കാതെ ആരെങ്കിലും തത്വത്തെ ഗ്രഹിപ്പിക്കാൻ പറ്റൂ? കണ്ണ് തുറന്ന് കാണുകയും ചെവി തുറന്ന് കേൾക്കുകയും ചെയ്യുന്ന ഒരുവനോടാണ് ഇതൊക്കെ പറയുന്നത്, ഈ തത്വമെല്ലാം പറയുന്നത്. അപ്പൊ മനസ്സ് ബഹിർമുഖമായി തന്നെയാണ് ഇരിക്കുന്നത്. ആ ബഹിർമുഖതയെ അതേ രൂപത്തിൽ നിന്ന് മാറ്റാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ, ശ്രവണേന്ദ്രിയം ശബ്ദത്തെ ഗ്രഹിക്കാതിരിക്കട്ടെ, ചക്ഷുവേന്ദ്രിയം രൂപത്തെ കാണാതിരിക്കട്ടെ, ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വയ്ക്കാൻ സാധ്യമല്ല. ഈ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ സക്ഷമമാണെങ്കിൽ, മനസ്സ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇവയെല്ലാം വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിൽ നിന്ന് ഇതിനെ മാറ്റാൻ പറ്റത്തില്ല. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. എന്നാ ഇനി കാണണ്ട എന്ന് വിചാരിച്ച് കണ്ണങ്ങടയ്ക്കും. കണ്ണടയ്ക്കാൻ പക്ഷെ കാഴ്ച മാറില്ല, മനസ്സിൽ കാണും. ശരി, എന്നാ ഞാൻ മനസ്സിനെയും നിരോധിച്ചു കളയും, കാണണ്ട എന്ന് പറഞ്ഞ് മനസ്സിനെയും നിരോധിച്ചാലോ? നിരോധിക്കാം. എങ്ങനെയാണോ ഉറങ്ങുന്നവൻ വീണ്ടും ഉണർവിലേക്ക് വരുന്നത്, അതുപോലെ മനസ്സിനെ നിരോധിച്ച് സമാധിയിലേക്ക് പോകുന്നവനും വീണ്ടും വിധാനത്തിലേക്ക്, ഇതിനെ ആഗ്രഹിക്കുന്ന ഈ അവസ്ഥയിലേക്ക് വീണ്ടും വരാൻ നിർബന്ധിതനായിത്തീരുന്നു. എന്തുകൊണ്ടാണ്? ഇതിന്റെ സ്വഭാവമാണ്. ചത്തുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണെന്നുള്ള കാര്യത്തിന് ഇപ്പോഴും ഒരു ഉറപ്പുമില്ല. അതുവരെയുള്ള കാര്യം പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. എന്തുകൊണ്ട്? ഇത് മനസ്സിന്റെ സ്വഭാവമാണ്. പരാഞ്ചി ഖാനി വത്തണത് സ്വയംഭൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഗ്രഹിക്കുന്നിടത്ത് പിന്നെ ഉപദേശം കൊണ്ട് എന്താ? ഉപദേശം ഇങ്ങനെ ഗ്രഹിക്കുന്നിടത്ത് തന്നെ ആ മനസ്സിനെ തത്വത്തെ ബോധിപ്പിക്കുകയാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി. അങ്ങനെ ബോധിക്കുന്നിടത്ത് ആ മനസ്സ്, ഇങ്ങനെ നാനാ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് തത്വത്തെ ബോധിക്കുന്നു. അത് ബോധിക്കുന്നില്ലെന്നാണ് നമ്മുടെ പരാതി എപ്പോഴും പറയുന്നത്. വർഷങ്ങളായിട്ട് എനിക്ക് സർവീസുണ്ട്. പറയാറില്ലേ നമ്മൾ ആണ്ടി തീയതി ഒക്കെ വെച്ച് കണക്ക്, ഇത്ര വർഷത്തെ സർവീസുണ്ട്. അതുകൊണ്ടെന്താ വിശേഷമൊന്നുമില്ല, മനസ്സ് വീണ്ടും പഴയതുപോലെ തന്നെ. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, പരാതി പറയാറില്ലേ? എന്താ പരാതി പറയുന്നത്? മനസ്സ് വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കാലം എന്തായിരുന്നു പണി? ഞാൻ സത്സംഗം ശ്രവിച്ചുകൊണ്ടിരുന്നു, എന്നിട്ടും പിന്നെ എന്താ മനസ്സ് ഇങ്ങനെ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? അത് മനസ്സിന്റെ സ്വഭാവമാണ്. ഇത് ഉപദേശിക്കുന്ന ശ്രുതിക്കും അറിയാം, അതാണ് ശ്രുതി പറയുന്നത്. അതുകൊണ്ടാണ് ശ്രുതി എന്ന് പറയുന്നത് ശ്രോതവ്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു മന്ദവ്യ നിരിധ്യാസിതവ്യ എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ മനസ്സ് ഗ്രഹിക്കുന്ന ഈ വിഷയങ്ങളെ തന്നെയാണ് തത്വമുള്ളത്. അല്ല, തത്വം ഒരിടത്തും ഒളിഞ്ഞിരിക്കുന്ന കാര്യമല്ല. ശബ്ദസ്പർശരൂപരസാദികളിൽ തന്നെയാണ് തത്വം ഇരിക്കുന്നത്. എങ്ങനെ? അതിൻ്റെ എല്ലാം സ്വരൂപമായി തത്വ സർവത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നു. അത് കേട്ടല്ലോ, കേട്ടു ഗ്രഹിച്ചു, പക്ഷേ എന്താണ് വീണ്ടും ഈ മനസ്സ് ഗ്രഹിക്കുന്നത് തത്വത്തെ അല്ല. പിന്നെയോ ശബ്ദസ്പർശാദി വിഷയങ്ങളെ മാത്രമാണ്. അത് പിന്നെ എന്ത് വേണം? തത്വാഭിമുഖമാക്കണം മനസ്സിനെ, വിഷയാഭിമുഖമായിരിക്കുന്ന മനസ്സിനെ തത്വാഭിമുഖമാക്കണം. അതുകൊണ്ട് പറയുന്നത് എന്താണ്? പ്രത്യേകാത്മ അഭിമുഖീകരണാർത്ഥം അത് തന്നെക്കുറിച്ച് ചിന്തിച്ചാലും ശരി, പ്രാപഞ്ചികമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും ശരി, രണ്ടിൻ്റെയും തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള പാകത മനസ്സിൽ വരണം. അതെങ്ങനെ ഇതിലെ തത്വത്തെ ഗ്രഹിക്കുന്നത്? ഇതിൻ്റെ മുമ്പ് പറഞ്ഞതുപോലെ എന്താണ് വിശേഷ പരിത്യാഗേന പിന്നെ സ്വരൂപം ബ്രഹ്മ ദർശയിലു എന്ന് പറഞ്ഞാൽ അതാണ് അഭിമുഖീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെ ഗ്രഹിക്കുന്നിടത്തും ആ ശ്രവണത്തിലൂടെ തത്വത്തെ ഗ്രഹിച്ച ഒരുവൻ ഈ ഗ്രഹണത്തിലൂടെ വിഷയഗ്രഹണത്തിലൂടെയും ആ തത്വത്തെ തന്നെ ഗ്രഹിക്കുന്നു. അതാണ് തത്വത്തിനോടുള്ള അഭിമുഖീകരണം എന്ന് പറയുന്നത്. ഇതിന്റെ സ്വരൂപമാണ് തത്വം എന്ന് ഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തത്വത്തിലാണ് ഇത് പ്രതീതമാകുന്നതെന്ന് ഗ്രഹിക്കുന്നു. തത്വം പ്രതീതമാകുന്ന നാമരൂപാത്മകമായ രീതിയിലല്ല, മറിച്ച് നാമരൂപാത്മകമായി പ്രതീതമാകുന്ന ഈ ജഗത്തിന്റെ വാസ്തവ സ്വരൂപമായിട്ടാണ്. എന്നിങ്ങനെ തത്വത്തിന്റെ അനുസന്ധാനം, അതാണ് തത്വ അഭിമുഖീകരണം. അതിനുവേണ്ടിയിട്ട് ആണ് ഉപദേശ. ഇങ്ങനെ നാനാതരത്തിലുള്ള ഒന്ന് നിഷേധ രൂപത്തിൽ, മറ്റൊന്ന് വിധിരൂപത്തിൽ, വക്താരം വിദ്യ എന്ന് വാചവിജിജ്ഞാസീത എന്നുള്ള ഉപദേശം വരുന്നു. അത് പ്രത്യേകാത്മാവിൽ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അത് തത്വത്തെ ശ്രവണത്തിലൂടെ ഗ്രഹിച്ചാലും തുടർന്ന് അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൃഢതയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപദേശങ്ങളെല്ലാം. അതിനുവേണ്ടിയിട്ടാണ് മനന നിധ്യാസനങ്ങളെല്ലാം. ഇത് മുമ്പ് ഭാഷ്യകാലം പറഞ്ഞാണ്, ഇവിടെ ഞാൻ അതൊന്നുകൂടെ ഓർമ്മിപ്പിച്ചു തന്നേ ഉള്ളൂ. ആ രീതിയിൽ അതെല്ലാം ഇതാണ് ഉപയോഗമുള്ളതാണ്. അപ്പോൾ തത്വത്തെ ഒരാൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ തത്വത്തിൽ വ്യക്തത കൈവരിക്കാത്തത് കൊണ്ടാണ് പിന്നെ തന്റെ ഗ്രഹണത്തെക്കുറിച്ച് തനിക്ക് എന്ന പരാതി വരേണ്ടി വരുന്നത്. ഇങ്ങനെ താനത് ബോധിച്ചിട്ടും ബോധിക്കാത്തതുപോലെ, അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ, മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിന്റെ വ്യക്തത എന്താണ്? ആ തത്വഗ്രഹണത്തിന്റെ സ്വരൂപം എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ആ വ്യക്തത എന്ന് പറയുന്നത് എന്താണോ? ഇത്തരത്തിലുള്ള ഈ വികല്പങ്ങളെ, ഈ പരിചയങ്ങളെ നിഷേധിക്കുന്നതാണ് അതിന്റെ സ്വരൂപം. അപ്പോൾ തത്വത്തിലുള്ള അഭിമുഖീകരണം കൊണ്ട്, എന്നുവെച്ചാൽ തത്വത്തിന്റെ അനുസന്ധാനം കൊണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആ തത്വബോധം അതിനോടൊപ്പം സംഭവിക്കുന്ന വികല്പങ്ങളും വിപര്യങ്ങളും ദൂരീകരിക്കത്തക്ക തരത്തിലുള്ള വിചാരത്തിലൂടെ, തത്വനിശ്ചയത്തിലൂടെ ആണ് ഒരുവൻ തത്വനിഷ്ഠനാകുന്നത്. അപ്പോൾ അതിനോടൊരാഭിമുഖ്യം വേണം മനസ്സിന്. ഇപ്പോൾ ഒരാൾ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന് കേട്ടു, അയാൾക്ക് മനസ്സിലായി താൻ ഇതുവരെ ധരിച്ചിരുന്ന പോലെയല്ല, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. താൻ ശരീരമാണെന്ന് ധരിച്ചിരുന്നു, പക്ഷേ ശരീരമല്ല എന്നാണ് ബോധിപ്പിക്കുന്നത്. പക്ഷെ ആ ജ്ഞാനം അയാൾക്ക് തൃപ്തിയെ കൊടുക്കുന്നുണ്ട്, ആ ജ്ഞാനം അയാൾക്ക് മുക്തിയെ കൊടുക്കുന്നില്ല, അയാൾക്ക് കൃതകൃത്യതാ രൂപത്തിലുള്ള മുക്തിയെ കൊടുക്കുന്നില്ല, ആ ജ്ഞാനം അയാൾക്ക് സർവാത്മബോധത്തെ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് വരണം? ആ ജ്ഞാനത്തിനോട് മനസ്സ് അഭിമുഖമാവണം. അതാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. അത് താത്പര്യപൂർവ്വം അതിലേക്ക് അഭിമുഖമാകുമ്പോൾ ആ ജ്ഞാനത്തിൽ അയാൾ സംഭവിച്ച വികല്പങ്ങളും വിവരങ്ങളും മാറി വിചാരത്തിലൂടെ അയാൾ ആ തത്വത്തിന്റെ വ്യക്തതയെ പ്രാപിക്കും. അതിനുള്ള പരിശ്രമം, അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്ന അഭിമുഖീകരണം. ആ ജിജ്ഞാസുവായിരിക്കുന്ന ശ്രോതാവിനെ അതിനഭിമുഖമാക്കുന്നു. അതിനുവേണ്ടിട്ട് എന്താ ശ്രുതി ചെയ്യുന്നതിന്? ആവർത്തിച്ച് ആവർത്തിച്ച് ഉപദേശം എന്ന വിരുദ്ധ്യത്തെ, അതിന് ഉപദേശം വരുന്നു ആവർത്തിച്ച്. അതുകൊണ്ട് തത്വം വെളിപ്പെടുത്തിയതിനു ശേഷം പിന്നെന്താ ഉപദേശം എന്ന തരത്തിൽ ഉള്ള വൈരുദ്ധ്യങ്ങളൊന്നും ഇതിനെ സംബന്ധിച്ച് സങ്കല്പിക്കേണ്ട കാര്യമില്ല. എല്ലായിടത്തും എന്താണ് ഈ ഉപാധികളിലുള്ള ഭ്രാന്തിയെ പരിത്യജിച്ചിട്ട് അതിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് എന്താണ് ആ സ്വരൂപത്തിലേക്ക് ഒരുവനെ അഭിമുഖമാക്കുക, അതിന് ജിജ്ഞാസയും താല്പര്യം ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഉപദേശം. യദ്വാച അനഭ്യതിതം ഏനവാക് അഭ്യുദ്യതേ തദൈവ ബ്രഹ്മത്വം വിദ്ധി നേദം വേദിതം ഉപാസത ഇത്യാദി ശ്രുത്യന്തരം വചനാദിക്രിയ വ്യാപൃതസീവ ആത്മനോ ബ്രഹ്മത്വം ദർശയതി. ഈ പറയുന്നതിന്റെയൊക്കെ താല്പര്യം എന്താണ്? ഈ ജീവൻ തന്നെയാണ് ബ്രഹ്മം എന്നാണ്. ഈ ജീവൻ അല്പജ്ഞനും അശക്തനും പരിച്ഛിന്നനും ഒക്കെ ആയിരിക്കുന്ന ഈ ഞാൻ എങ്ങനെ ബ്രഹ്മമാകും? ബ്രഹ്മം എന്ന് പറഞ്ഞാലോ സർവജ്ഞം, സർവശക്തിമത്, ജഗത് ഉത്പത്തി സ്ഥിതി ലയ കാരണം എന്നൊക്കെയാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഈ ഞാൻ എങ്ങനെയാകും? അപ്പൊ അതങ്ങോട്ട് ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അധിക പ്രസംഗമല്ലേ പറയുന്നത്. ഇവിടെ വന്ന് മോക്ഷത്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞാൻ, അതിനുള്ള എന്നെക്കുറിച്ച് ഞാൻ തന്നെ ധരിച്ചിരിക്കുന്ന എന്താണ്? മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുന്നതിനുള്ള യോഗ്യതകൾ പോലും എനിക്കില്ല. മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് പരിശ്രമിക്കേണ്ട യോഗ്യതകൾ സമ്പാദിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാ ബ്രഹ്മമാകുന്നത്? ഇനി ബ്രഹ്മമാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അധിക പ്രസംഗമാണ്. ഇതാണ് സാധാരണ ഒരു ജിജ്ഞാസുവിന്റെ മനസ്സിൽ ഈ തത്വത്തെ ശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവം. അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് തത്വത്തെ ബോധിപ്പിക്കുന്നിടത്ത്, തത്വത്തെ ബോധിക്കുന്നിടത്ത് ആ ബോധനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യൻ ഗ്രഹിക്കുന്നു, അവിടെ യാതൊരു തരത്തിലുള്ള മറ്റ് നിബന്ധനകളുമില്ല. അതും ഭാഷകാരൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ബോധം, ഈ മുക്തി എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് മറ്റൊന്നുമില്ല. ആദ്യം ബോധം ഉണ്ടാവുക, പിന്നെ കുറച്ചു കഴിഞ്ഞ് മുക്തി സംഭവിക്കുക, അങ്ങനെ രണ്ട് കാര്യങ്ങളില്ല ഇവിടെ. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറയില്ല. അവിടെ എന്നുവെച്ചാൽ അവിടെ യാതൊരു തരത്തിലുള്ള നിബന്ധനകളുമില്ല. ശരിയായ പരമാർത്ഥ ബോധമാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ, അതായത് ഗുരു പരമാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്, ശിഷ്യൻ പരമാർത്ഥത്തെയാണ് ഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ പിന്നെ മറ്റൊരു നിബന്ധനകളുമില്ല. ഒരു കാര്യമേ ഉള്ളൂ അവിടെ, എന്താണ് പരമാർത്ഥ ബോധം. അതെങ്ങനെയാണോ ഉപദേഷ്ടാവിൽ സംഭവിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ശ്രോതാവിൽ സംഭവിച്ചിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് അവിടെ വേറെന്തിനെയും കൊണ്ടുവരരുത്, മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കരുത്. എങ്ങനെ, അവനിനി യോഗ്യനാണോ, അവന് ബോധത്തിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, ഈ തടസ്സങ്ങൾ മാറ്റാൻ ഇനി അവൻ എന്തൊക്കെ ചെയ്യണം, യോഗ്യതയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഒന്നുമില്ല. ഭക്ഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്, കാര്യാന്തരം വാര്യത്തെ. അവിടെ പിന്നെ വേറൊരു കർത്തവ്യങ്ങളും അവിടെ ഇല്ല. ഇതാണ് ശരിയായ ഉപദേശത്തിന്റെയും ശരിയായ ഗ്രഹണത്തിന്റെയും നില. ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പിന്നെ ആ തത്വത്തിൽ നിന്നും വളരെ അകന്നു നിന്നുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നത്. അവന് വാസനകളുണ്ട്, അവന്റെ ചിത്തം ശുദ്ധമല്ല, അതിനു വേണ്ടിയിട്ട് അവൻ ഇന്നത് ചെയ്യണം, അവൻ ഇന്ന ഉപാസന ചെയ്യണം, ഇന്ന യോഗം അനുഷ്ഠിക്കണം, ഇതല്ല. അതെല്ലാം ആ തത്വത്തിൽ നിന്നും വളരെ വിദൂരത്തിൽ നിന്നുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. പക്ഷേ തത്വത്തെ ബോധിപ്പിക്കുന്ന ആള് അതല്ല ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ സാക്ഷാത് ബോധം അതാ സംഭവിക്കേണ്ടത്. എന്തുകൊണ്ട്? ആ വസ്തു സ്വയം സാക്ഷാത് ബോധസ്വരൂപമാണ്. ഇവിടെ ശ്രോതാവ് സ്വയം ആ തത്വസ്വരൂപമാണ്. അപ്പൊ ശ്രോതാവിൽ സംഭവിക്കേണ്ടത് ആ തത്വത്തിന്റെ പ്രകാശമാണ്. അവിടെ പിന്നെ അതിന്റെ ഇടയ്ക്ക് മറ്റു കാര്യം എങ്ങനെ വരും? കാര്യാന്തരങ്ങളൊന്നും അവിടെ ഇല്ല. അത് നമുക്ക് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ തത്വത്തെ ഇവിടെ നേരിട്ട് ബോധിപ്പിക്കുകയാണ്. അതങ്ങനെ ബോധിക്കുക, എങ്ങനെ? യദ്വാച അനഭിദിതം, അത് വാക്കുകൊണ്ട് വിഷയമാകുന്നതല്ല പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അത് വാക്കിന് വിഷയമാകുന്നതല്ല എന്ന് പറയുമ്പോഴും അതിനെ തന്നെയാണ് ബോധിക്കുന്നത്. എങ്ങനെ? അത് വാക്കിന് വിഷയമല്ല എന്ന് ബോധിപ്പിക്കുന്നു. എങ്ങനെ ബോധിപ്പിക്കുന്നുവോ അങ്ങനെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് വാക്കുകൊണ്ട് അനഭിദിതമാണ്, വാക്കുകൊണ്ട് അത് വിഷയമാക്കുന്നതല്ല. മറിച്ച് എന്താണ്? ഏന വാക് അഭിദ്യതേ, ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ, ആ ചൈതന്യം കൊണ്ട് സ്വയം ചൈതന്യവത്തായി വാഗിന്ദ്രിയം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ പറഞ്ഞ സ്വരൂപത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു ചൈതന്യമാണോ വാഗിന്ദ്രിയത്തിന്റെ സ്വരൂപമായിരിക്കുന്നത് എന്നർത്ഥം. എന്തുകൊണ്ട്? ആ ചൈതന്യമാണ് വാഗിന്ദ്രിയത്തെ ചൈതന്യവത്താക്കി. കാരണം വചിക്കണം അല്ലെങ്കിൽ പറയണം എന്ന് പറഞ്ഞാൽ ബോധം വേണ്ടേ? ബോധമില്ലാത്തതെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ സ്വരൂപമായിരിക്കുന്ന ആ അപരോക്ഷമായിരിക്കുന്ന ചൈതന്യം, അത് ആ ചൈതന്യം സ്വയം തന്നെ ഈ വാഗീന്ദ്രിയത്തെ ചൈതന്യവത്താക്കി. അതെങ്ങനെ സംഭവിക്കും? അതാണ് പറഞ്ഞത് സർവജ്ഞനും സർവശക്തിമത്വമാണ്. അതിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. അത് അതുകൊണ്ടാണ് അതിനെ സർവജ്ഞം സർവശക്തിമത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സൃഷ്ടി സംഭവിക്കും? എന്തായാലും ആത്മജ്ഞനായിരിക്കുന്ന തനിക്ക് തന്റെ ഈ ഭാവത്തിലിരുന്നു കൊണ്ട് ഈ സൃഷ്ടിയുടെ ഉപാദാനം എന്താണ്, ഈ സൃഷ്ടിയുടെ നിമിത്തങ്ങൾ എന്താണ്, ഈ സൃഷ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അന്തർഭവിച്ചിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത തനിക്ക് എന്നുവെച്ചാൽ ഈ ജീവന് സൃഷ്ടി സാധ്യമല്ല. താൻ സങ്കല്പിച്ചെന്ന് പറഞ്ഞിവിടെ ഒരു സൃഷ്ടിയും സംഭവിക്കത്തില്ല. താൻ എന്തെങ്കിലും സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് കേവലം സങ്കല്പ സൃഷ്ടിയായി പോകും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബാഹ്യമായി കാണുന്ന ഈ സൃഷ്ടിയെല്ലാം താൻ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ താൻ ഇവിടെ ജീവഭാവത്തിൽ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ആരാ സൃഷ്ടിച്ചത്? ഇവിടെ പറയുന്നു ആ സൃഷ്ടികർത്താവായ ബ്രഹ്മം നീ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പൊ അതേത് ഭാവത്തിൽ? തന്റെ തന്നെ പരമാർത്ഥ ഭാവത്തിൽ. ആ പരമാർത്ഥ ഭാവം എന്ന് പറയുന്നത് ഈ പരിച്ഛിന്നതയല്ല, അല്പജ്ഞതയല്ല. പിന്നെ ഏതാ പരമാർത്ഥ ഭാവം എന്ന് പറയുന്നത്? അത് തന്റെ തന്നെ സ്വരൂപമാണ്. അതിനെങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? അത് സർവജ്ഞവും സർവശക്തിമത്വമാണ്, സർവേശ്വരനാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് ഭാവങ്ങളെയും വേർതിരിക്കാൻ ഒക്കത്തില്ല. എന്തെങ്കിലും ഇതിനെ വേർതിരിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ അസത്യവും സത്യം പോലെ പ്രതീതമാകുന്നതുമായ ഉപാധികളാണ്. ഉപാധികൾ കൊണ്ടാണ് ഈ സർവജ്ഞതയും അല്പജ്ഞതയും വേറെ വേറിട്ട് നീക്കുന്നത്. പക്ഷെ അതൊന്നും ഉപാധി പരമാർത്ഥമല്ല. അതുകൊണ്ട് ഈ ഭേദവും പരമാർത്ഥമല്ല. അതുകൊണ്ട് ശ്രുതി എന്താണ്? ഏതൊരു ചൈതന്യമാണോ ഈ വാഗീന്ദ്രിയത്തെ ചൈതന്യവത്താക്കിയത്, ആ ചൈതന്യത്തെയാണ് നീ അറിയേണ്ടത്. അതിനെങ്ങനെ അറിയണം? നിന്റെ വാക്കുകൊണ്ട് വചിക്കപ്പെടാൻ കഴിയാത്തതായി അറിയണം. അങ്ങനെ അറിഞ്ഞാലും അത് അതിനെ സംബന്ധിച്ച അറിവ് തന്നെ. വാക്കുകൊണ്ട് പറയാൻ കഴിയാത്ത ഒന്നിനെ കുറിച്ചാണോ താങ്കൾ ഇത്രയും വർണ്ണിക്കുന്നത്? അതെ. എന്തുകൊണ്ട് വാക്കുകൊണ്ട് പറയാൻ കഴിയാത്ത ഒന്നിനെ തന്നെയാണ് ശ്രുതി വർണ്ണിക്കുന്നത്? വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ഒന്നിനെ ശ്രുതി വർണ്ണിച്ചിട്ട് എന്താ പ്രയോജനം? ബോധമാണ് അതിന്റെ പ്രയോജനം. എന്തിനെ സംബന്ധിച്ചുള്ള വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ആ തത്വത്തെക്കുറിച്ചുള്ള ബോധം, ആ ബോധം എങ്ങനെയായിരിക്കും? അത് അവർണ്ണനീയമാണ് എന്നുള്ള ബോധമുണ്ടാകുന്നു. അതെന്താണ്? അതാണ് അതിന്റെ പരമാർത്ഥമായ സ്വരൂപത്തെക്കുറിച്ച് ഉള്ള ബോധം. അങ്ങനെയാണ് അതിനെ അറിയേണ്ടതെന്നാണ്. അതെന്തുകൊണ്ട്? കാരണം താൻ തന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന എല്ലാ വിഷയങ്ങളെയും വചിക്കാൻ ശ്രമിക്കുന്നു, വാക്കുകൊണ്ട് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. ഏത് ഇന്ദ്രിയത്തിലൂടെ ഏത് വിഷയത്തെ ഗ്രഹിച്ചാലും താൻ ഉടനെ തന്നെ അതിനെ പറയും. ഇത് ശബ്ദമാണ്, ഇത് രൂപമാണ്, ഇത് രസമാണ്, ഇത് ഗന്ധമാണ്, ഇത് സ്പർശമാണ്. അപ്പൊ സർവത്തെയും താൻ വചിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ തത്വം, അപ്പോ ഈ വചിക്കാൻ ശ്രമിക്കുമ്പോ ഈ വാക്കിന് വിഷയമായിരിക്കുന്നതല്ല, അത് വചിക്കാൻ കഴിയാത്തതാണ്. അതെന്താണ്? അത് ഈ താൻ വചിക്കുന്ന ആ വിഷയങ്ങളുടെ പരമാർത്ഥതയാണ്, പരമാർത്ഥമാണ് എന്നിങ്ങനെ അതിനെക്കുറിച്ചുള്ള ആ ബോധത്തെ ഉണ്ടാക്കുന്നതിന് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യദ് വാച അനഭിദിതം ഏന വാക് അഭിദ്യതേ, ആ സ്വരൂപം അതെന്താണ്? അത് ചൈതന്യമാണ്. ആ ചൈതന്യ ഛായ കൊണ്ടാണ് ഈ വാക്കിങ്ങനെ വചിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? അത് ഈ വാക്കിന്റെ സ്വരൂപമാണ്. തദൈവ ബ്രഹ്മ, അതാണ് ബ്രഹ്മം എന്നറിയേണ്ടത്. അപ്പോ ബ്രഹ്മത്തെ വചിക്കുന്നതിന് ഒരു വാക്കിന് ശക്തിയില്ല, അത് ശരിയാണ്. പക്ഷേ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്കും നിഷ്ഫലമാകുന്നുമില്ല. എന്തുകൊണ്ട്? ആ ബ്രഹ്മത്തെ, ബ്രഹ്മത്തെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന എല്ലാ വാക്കുകളും ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധത്തിന്, ബ്രഹ്മജ്ഞാനത്തിന് കാരണവുമാകുന്നു. ഈ രണ്ട് ഭാഗവും മനസ്സിലാകണം. അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ എന്താണ് ബ്രഹ്മജ്ഞാനം എന്നുള്ള വ്യക്തത വരുത്തുള്ളൂ. അതാണ് ഇവിടെയും പറയുന്നത്. എന്താണ്? തദൈവ ബ്രഹ്മത്വം വിദ്ധി, അതിനെയാണ് നീ ബ്രഹ്മം എന്നറിയേണ്ടത്. നേദം യതിദം ഉപാസത്തെ, നമ്മളവിടെയും വിശദീകരിച്ചാണ്. ഇവിടെ നീ എന്തിനേക്ക് ഉപാസിക്കുന്നുണ്ടോ, എന്തിനേക്ക് നീ വാക്കിനെ വിഷയമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, എന്തിനേക്ക് നീ മനസ്സിന് വിഷയമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അതല്ല. അതാണ് ഉപാസനയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ഉപാസനയിൽ നമ്മൾ എന്താ ശ്രമിക്കുന്നത്? ഉപാസ്യമായ വസ്തുവിനെ മനസ്സിന് വിഷയമാക്കാൻ ശ്രമിക്കുന്നു. അത് മാനസികമായൊരു അഭ്യാസമാണ്. നമ്മൾ പറയുന്നതാണ് മനസ്സിനെ അതി ഉറപ്പിക്കുക, സാളഗ്രാമത്തിൽ മനസ്സിനെ ഉറപ്പിക്കുക, വിഷ്ണുവിനെ ധ്യാനിക്കാൻ വേണ്ടി ശിവലിംഗത്തിൽ അതിനെ ഉറപ്പിക്കുക. അവിടെ ബലാത്കാരമായി ഒരു യത്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്നതാണ് മനസ്സ് അതിൽ ഉറയ്ക്കണം എന്നാ പറയുന്നു. അങ്ങനെ ഉറപ്പിച്ചാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ആ മനസ്സിന് അഭ്യാസമാണ്, മനസ്സിന് നല്ല മെയ് വഴക്കം ഉണ്ടാവും. ജിമ്മിൽ പോയിട്ട് ശരീരത്തിന് നല്ല മെയ് വഴക്കം ഉണ്ടാക്കുന്നത് പോലെ ധ്യാനിച്ചു കഴിഞ്ഞാൽ മനസ്സിന് നല്ല മെയ് വഴക്കം ഉണ്ടാവും. എന്താണ് ഏകാഗ്രത തുടങ്ങിയ ശക്തിവിശേഷങ്ങൾ, അത് മാത്രമല്ല പലതരത്തിലുള്ള സിദ്ധിവിശേഷങ്ങളും മനസ്സിലുണ്ടാവും എന്ന് പറയുന്നു. ഇനി അത് മാത്രമാണോ? അത് മാത്രമല്ല, അലൗകികമായ ഫലങ്ങളുണ്ടാകുന്നു ആ മനസ്സിനെ ഉറപ്പിക്കുന്നത്. ദേവതകളിലും മറ്റുമാണെങ്കിൽ അവരുടെയും അനുഗ്രഹവും മറ്റും ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നു? ഉപാസനയിൽ മനസ്സിന് വിഷയങ്ങളെ കണ്ടെത്തുന്നു, മനസ്സ് ഒരു വിഷയത്തിൽ ഉറപ്പിക്കുന്നു. പറയുന്നു ഇത് ഉപാസനയല്ല, നേദം യതിദം ഉപാസതെ. ഈ തത്വത്തെ ഉപാസിക്കാനേ സാധ്യമല്ല. എന്തുകൊണ്ട്? തത്വം മനസ്സിന് വിഷയം ആകുന്നില്ല, അത് തന്നെ കാരണം. എന്തുകൊണ്ടതാ വിഷയമാണ്? അവിഷയം എന്ന് പറയുന്നതാണ് തത്വത്തിന്റെ സ്വരൂപം. എന്തുകൊണ്ടാണ് മനസ്സിന് വിഷയമാകുന്നില്ല? ഇവിടെ സർവത്തെയും മനസ്സിന് വിഷയമാക്കാൻ കഴിയുന്നു, ഇതിനെ മാത്രം എന്തുകൊണ്ട് മനസ്സിന് വിഷയമാക്കാൻ പറ്റുന്നില്ല? കാരണം തത്വം മനസ്സിന്റെയും സ്വരൂപമാണ്. തന്റെ സ്വരൂപത്തെ തനിക്കൊരിക്കലും വിഷയമാക്കാൻ കഴിയത്തില്ല. പിന്നെ ശ്രുതി എന്തിനാണ് ശ്രമിക്കുന്നത്? ശ്രുതി എന്താ പറഞ്ഞത്? തദൈവ ബ്രഹ്മത്വം വിദ്ധി എന്നാ പറഞ്ഞു, ഉപാസിക്കാനല്ല പറഞ്ഞത്. പിന്നെ അറിയൂ, ബ്രഹ്മം ഉപാസ്യമല്ല, പിന്നെയോ ജ്ഞേയമാണ്. ചോദിക്കും, അറിയുമ്പോ അവിടെ മനസ്സിന് വിഷയമാകുന്നില്ലേ വസ്തു? ആണല്ലോ, മനസ്സിന് വിഷയമാകുന്നു. ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം മനസ്സിന് വിഷയമാകുന്നു. അപ്പൊ തത്വമോ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? ശബ്ദത്തെ ശബ്ദമായി അറിയുമ്പോൾ, ശബ്ദത്തെ ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുമ്പോൾ ശബ്ദം അറിവിന് വിഷയമാകുന്നു. രൂപത്തെ ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുമ്പോൾ രൂപം അറിവിന് വിഷയമാകുന്നു. അതെല്ലാം ശരിയാണ്. പക്ഷെ തത്വത്തെ മനസ്സുകൊണ്ട് ഗ്രഹിക്കുമ്പോൾ അത് മനസ്സിന് വിഷയമാകുന്നില്ല. പറഞ്ഞു, ശബ്ദത്തെ അറിയുമ്പോൾ ശബ്ദം വിഷയമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മത്തെ അറിയുമ്പോൾ എന്തുകൊണ്ടത് വിഷയമാകാതിരിക്കുന്നു? കാരണം ബ്രഹ്മത്തെ അറിയുന്നത് എങ്ങനെ അറിയുന്നു? അതിനെ അതിനെ അവിഷയമായി അറിയുന്നു. എന്തുകൊണ്ട്? അത് സ്വരൂപം ആയതുകൊണ്ട്. അവിഷയം എന്ന് പറയുന്നതിന് യുക്തിയുണ്ട്. എന്താണ്? അത് സ്വരൂപം ആയതുകൊണ്ട്. എന്തിന്റെ സ്വരൂപം? സർവത്തിന്റെയും സ്വരൂപം. അതിനറിയാൻ ശ്രമിക്കുന്ന മനസ്സിന്റെയും സ്വരൂപമായതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അറിവ് എന്താണ്? അത് സ്വരൂപമാണ്, അത് അറിവിന് വിഷയമല്ല, അത് വിഷയമാണ്, അവിഷയമാണെന്നുള്ള ബോധം. അങ്ങനെ ഒരു ബോധം അതിനെക്കുറിച്ച് സംഭവിക്കുന്നു. അതാണ് അതിനെ മറ്റ് ബോധങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്, അവിഷയമാണെന്നുള്ള ബോധം. അതിനെ അവിഷയം എന്ന് മാത്രമേ ബോധിക്കാൻ കഴിയുമല്ല. അതിനെ പല രീതിയിലും അതിനെ പറയുന്നു. അത് സത്താണ്, ചിത്താണ്, ആനന്ദമാണെന്ന് ബോധിക്കുന്നു. അത് ബ്രഹ്മമാണെന്ന് ബോധിക്കുന്നു. അതിനെ ആത്മാവാണെന്ന് ബോധിക്കുന്നു. സർവസ്വരൂപമാണെന്ന് ബോധിക്കുന്നു. പക്ഷെ സർവത്ര എന്താണ്? അത് അറിവിന് വിഷയമായിട്ടല്ല. ഇങ്ങനെയെല്ലാം ബോധിക്കുമ്പോഴും അത് അറിവിന് അവിഷയമായി തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ട്? അത് അറിവിന്റെയും സ്വരൂപമാണ് എന്നാണ്. ശരി, അത് ബാക്കി എല്ലാത്തിന്റെയും സ്വരൂപമാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അറിവിന്റെ സ്വരൂപം എന്ന് എന്തുകൊണ്ട് പറയുന്നു? അത് സ്വയം അറിവല്ലേ? സ്വയം അറിവെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? അത് അറിവിന്റെ സ്വരൂപം എന്നാണ്. അത് ചിലർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അറിവിനെ തന്നെ എങ്ങനെയാണ് അറിവിന്റെ സ്വരൂപം എന്ന് പറയുന്നത്? സാധാരണ നമ്മളെ അറിവെന്ന് പറയുന്നത് എന്താണോ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്ത അത് അറിവാണ്. വിഷയങ്ങളെ കുറിച്ചുള്ള ഗ്രഹണം അത് അറിവാണ്. ഈ അറിവിനെ തന്നെ നമ്മൾ ചിലപ്പോൾ പറയാതെ മനസ്സാണെന്ന് പറയും. അറിയുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മൾ സാധാരണ പറയാറില്ലേ മനസ്സിലാക്കുന്നു. എന്താ അങ്ങനെ പറയുന്നത്? രണ്ടുമൊന്ന് തന്നെ. അറിയുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയാറില്ലേ ചിന്തിക്കുന്നു. അതും അറിവ് തന്നെയാണ്. അപ്പൊ അവിടെ ആ അറിവെന്ന് പറയുന്നത് എന്താണ്? ഈ ജാഗ്രതത്തിൽ സുഷുപ്തി വരെ തന്റെ ഉള്ളിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിവ്. ഈ അറിവിനൊരു സ്വരൂപമുണ്ട്. പറയുന്നു, ഞാൻ നിരന്തരം ഈ അറിവിന്റെ പ്രവാഹത്തിൽപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് അതിൽ നിന്ന് സ്വതന്ത്രനാകാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ ഈ അറിവിന്റെ ഒരു സ്വരൂപത്തെ അറിയാൻ കഴിയും? അതിന് എളുപ്പ വഴിയുണ്ട്. എന്താണ്? എവിടെയാണോ ഈ അറിവിന്റെ പ്രവാഹം അസ്തമിച്ചിരിക്കുന്നത്, അവിടെ ശേഷിക്കുന്ന എന്താണോ അതാണ് അറിവിന്റെ സ്വരൂപം എന്ന് പറയുന്നത്. അതിവിടെയുണ്ട്, അവിടെ മാത്രമുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? താൻ ഈ അറിവിന്റെ പ്രവാഹത്തിൽപ്പെട്ടിരിക്കുന്നുണ്ട്. തനിക്ക് അറിവിന്റെ സ്വരൂപം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. ചിന്തിക്കുന്നത് ഈ അറിവാണല്ലോ. പക്ഷെ അപശ്രുതി പറയുന്നു, എന്താണ് അതിന്റെ സ്വരൂപം? അറിവിന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്നവനോട് പറയുകയാണ്, ഈ അറിവിന്റെ പ്രവാഹത്തിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്നവൻ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ അറിവിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നു. അത് അറിവിനെ വിട്ടിട്ട് അതിനെ ഗ്രഹിക്കണമെങ്കിൽ സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുക. അല്ല, ഈ അറിവിന്റെ പ്രവാഹത്തിൽ തന്നെ അതിനെ അറിയണമെങ്കിൽ ജാഗ്രതയിൽ ചിന്തിക്കുക. ശ്രുതി ഉപദേശിക്കുന്നത് ജാഗ്രതത്തിലാണ്, ഗുരു ജാഗ്രതത്തിലാണ്, ഉപദേശം ജാഗ്രതത്തിലാണ്, ഗ്രഹണം ജാഗ്രതത്തിലാണ്. അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. എന്താണ്? തദേവ ബ്രഹ്മത്വം വിദ്ധി എന്നീ അതിനെ ആണ് ബ്രഹ്മമെന്ന് അറിയേണ്ടത്, ഉപാസിക്കേണ്ടതല്ല. അപ്പൊ അവിടെ അറിയുന്നിടത്ത് എന്താണ് അറിവ്? അതിനെ വിഷയമാക്കുന്നില്ല, മറിച്ച് ആ ബോധം എങ്ങനെയാണ്? അത് അവിഷയമാണ് എന്നാണ്. ഉപാസനയും രണ്ടും തമ്മിൽ വ്യത്യാസമല്ലേ? അപ്പൊ ഉപാസന എന്തെന്താണ് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരബദ്ധത്തെയാണ് ചെയ്യുന്നത്. എന്താണോ അവിഷയമായിരിക്കുന്നത് അതിനെ വിഷയമാക്കാൻ ശ്രമിക്കുന്നു. എന്താണോ സ്വരൂപമായിരിക്കുന്നത് അതിനെ സ്വരൂപമല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം.